ഹരിത്വാദ് അസദോ അസ്യ അസ്ഥി കാരണം നഹ്യതോ ജഗത് ബ്രഹ്മൈവ തർഹി സദ് അസദിരി മുഖ്യതി മന്ദധി. എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം തന്നെ, പ്രപഞ്ചം അസത്യമാണ്. ഇവിടെ അത് എന്ന് പറയും കാര്യത്വ അസത അസ്യ കാരണം അസ്ഥി അത ജഗത് നഹി തർഹി സത് ബ്രഹ്മേവ മന്ദധീഹി അസദിരി മുഹ്യം. കാര്യത്വ കാര്യമായതുകൊണ്ട് അസതഹാസ്യ അസത്തായ ഈ പ്രപഞ്ചത്തിന് കാരണം അസ്ഥി കാരണമുണ്ട്. കാര്യമായതുകൊണ്ട് അസത്ത്, അതായത് അസത്ത് പ്രപഞ്ചം എന്തുകൊണ്ട് അസത്തായിരിക്കുന്നു, അതിനൊരു കാരണം പറയുകയാണ്. അത് കാര്യം, കാര്യമായതുകൊണ്ട് ഇത് അസത്താണ്. കാര്യമായതെല്ലാം അസത്താണ്, അതും അദ്വൈതി സ്വീകരിക്കുന്നതാണ്. അപ്പോ പ്രപഞ്ചം കാര്യം എന്ന് പറയാൻ എന്താ കാരണം? പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ വസ്തുക്കളെ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവനൊരു കാരണമുണ്ട്. മാതാപിതാക്കളിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത്. ഒരു പക്ഷി എടുത്താൽ, വൃക്ഷത്തെ എടുത്താൽ, ഇവിടെ എന്തെടുത്തു കഴിഞ്ഞാലും ശരി, സർവത്ര കാണുന്ന ഒന്നാണ് കാര്യകാരണ ബന്ധം. അപ്പൊ ഈ മനുഷ്യൻ പഴയകാലത്ത് ഇങ്ങനെ വലിയ വലിയ വലിയ ചിന്തയിലൊക്കെ പോകുന്നതിന് അവനെ പ്രേരിപ്പിച്ചത് ഈ കാണുന്ന ഈ പ്രാഥമികമായിട്ടുള്ള കാര്യകാരണ ബന്ധമാണ്. കാര്യകാരണ ബന്ധപ്പെടാത്ത ഒന്നിനെ ഇവിടെ കാണാനില്ല. ഏതെങ്കിലും ഒരു വസ്തു കാര്യകാരണ ബന്ധപ്പെടാത്ത ഒന്നിനെയും കാണാൻ പറ്റുന്നു. എന്തൊക്കെ മനസ്സിലാക്കാനും അളക്കാനും തൂക്കാനും ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുവായിട്ട് ഗ്രഹിക്കാനും പറ്റുന്നു. അവിടെയെല്ലാം കാര്യം കാരണം. ഒന്ന് മറ്റൊന്നിന്റെ കാര്യമായിരിക്കും, അത് മറ്റൊന്നിന്റെ കാരണമായിരിക്കും. ഇതിങ്ങനെ ഒരു ശൃംഖല, കാര്യകാരണ ചങ്ങല ഈ പ്രപഞ്ചത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഇത് ഭൗതിക ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യകാരണ ശൃംഖല പ്രപഞ്ചത്തിൽ ഉടനീളം കാണുന്നു. അപ്പൊ ഈ കാര്യകാരണ ശൃംഖല ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കും തർക്കമുള്ള കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ, മൊത്തം പ്രപഞ്ചത്തിന്റെ ഒരു കാരണം വേണം എന്ന് പറയുന്ന ഒരു ഊഹം, അനുമാനം. ഈ പ്രപഞ്ചത്തിന് ഒരു കാര്യകാരണ ശൃംഖല കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യക്ഷമാണ്. പ്രപഞ്ചത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റിയില്ലെങ്കിൽ അനുമാനിക്കുകയും ചെയ്യും, ഊഹം. പക്ഷേ മൊത്തം പ്രപഞ്ചത്തെ എടുത്തിട്ട് ഇത്, ഈ മൊത്തം പ്രപഞ്ചം ഇതിന്റെ പിന്നിൽ ഉള്ള ഏതോ ഒരു കാരണത്തിൽ നിന്നുണ്ടായെന്ന് പറയുന്നത് കേവലമായ ഊഹമാണ് പഴയകാലത്ത്. അങ്ങനെ ഒരു ഊഹത്തിന് വേണ്ടി തർക്കിച്ചവർ, വാദിച്ചവരാണ് താർക്കികന്മാർ. അവരുടെ പ്രധാനമായ ഒരു സിദ്ധാന്തം ഇതാണ്. ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യകാരണ ശൃംഖല കാണുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചത്തെ മൊത്തം ഒന്നായിട്ടെടുത്താൽ അതിന്റെ പിന്നിൽ ഒരു കാരണം വേണം. അത് അവരുടെ ഒരു അനുമാനം, യുക്തി. അപ്പം പിന്നെ ആ കാരണം എന്തായിരിക്കും? കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്. ഈ ബൃഹത്തായ പ്രപഞ്ചത്തിന് കാരണമായിരിക്കാൻ പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിക്ക് പറ്റും. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിയായിരിക്കും, അതാണ് ഈശ്വരൻ. അങ്ങനെയാണ് അവർ ഈശ്വരൻ എന്ന് പറയുന്ന ആശയത്തെ എത്തിച്ചേരുന്നത്. ഇവിടെ ഏതെങ്കിലും പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ വസ്തുവിനെ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ശക്തിയും ബുദ്ധിയും ഉള്ള ഒരു വ്യക്തി അവിടെ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തിട്ട് അതിനെ എന്റെ സൃഷ്ടിക്ക് പിന്നിൽ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിയാണ് ഈശ്വരൻ. അങ്ങനെയാണ് അവർ ഈശ്വരനിൽ എത്തിച്ചേരുന്നത്. അത് സ്വാഭാവികമായും ചിന്തിക്കാവുന്ന ഒരു യുക്തിയാണ്, അതിൽ അസ്വാഭാവികമൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവണം എന്ന് പറയുന്നു. അത് ഇവിടുത്തെ ഉദാഹരണത്തിൽ നിന്ന് അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റും. ഇവിടെ ഒരു പാത്രം തനിയെ ഉണ്ടാകുന്നില്ല. പാത്രം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ബുദ്ധിയും ശക്തിയും ഉള്ള ഒരു വ്യക്തിയുണ്ട്. അങ്ങനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ഈ മഹത്തായ സൃഷ്ടി, അതിന്റെ പിന്നിൽ ബുദ്ധിയും ശക്തിയും ഉള്ള ഒരു വ്യക്തി ഉണ്ടാവണം. സാമാന്യമായി ആർക്കും ചിന്തിക്കാവുന്നുള്ള ഒരു കാര്യമാണ്. ആ ശക്തിയാണ്, ആ ബുദ്ധിയും ശക്തിയും ഉള്ള വ്യക്തിയാണ് ഈശ്വരൻ എന്നെത്തിച്ചേരും. അപ്പൊ ഈശ്വരൻ കാരണം പ്രപഞ്ചം കാര്യം. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ശാസ്ത്രങ്ങളും ഒരുപാട് സിദ്ധാന്തങ്ങളും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ടായി. ഈ മനുഷ്യന്റെ ആത്മീയതയുടെ തുടക്കം എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്, ഈ ഒരു ഊഹത്തിൽ നിന്നാണ്. ഇങ്ങനെ പറഞ്ഞുള്ളൊരു വ്യക്തി ഉണ്ടാകണം, സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവിടെ പിന്നെ അങ്ങനെ ഒരു വ്യക്തിയിൽ എത്തിച്ചേർന്ന് എന്തുകൊണ്ട്? കാരണം ഈ പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ചം എന്ന് പറയുന്നതിന് ഒരു സൃഷ്ടിയായെടുക്കുകയും ആ സൃഷ്ടിക്ക് ആ സൃഷ്ടിയെ ഒരു കാര്യമായിട്ടെടുക്കുകയും അതിന്റെ പിന്നിൽ ഒരു കാരണം കൂടിയേ തീരുമെന്ന് ഉറപ്പിക്കുകയും ആ കാരണം എന്തായാലും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനായിരിക്കണമെന്നൊക്കെ എന്താണ് ഊഹത്തിലൂടെ ഉറപ്പിക്കുന്നോണ്ടാണ്. ഇനി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിനൊരു അതൊരു കാര്യമല്ല, അതിനൊരു തുടക്കമില്ല എന്നൊക്കെയാണ് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഇത് നിലനിൽക്കത്തില്ല. പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഒരു സൃഷ്ടികർത്താവിനെ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത് തുടങ്ങാൻ ഒരാൾ വേണം. അപ്പൊ അത് പൂർണമായിട്ടും പഴയകാലത്ത് അവരെത്തിച്ചേരുന്നത് കേവലമായ അനുമാനത്തിലൂടെയാണ്. അങ്ങനെ എത്തിച്ചേർന്ന് ഇത് ഇതിന്റെ ആശാന്മാരാണ് താർക്കികന്മാർ. അവര് അതിനൊരു ശരിയായ ഒരു പദ്ധതി ആവിഷ്കരിച്ചവരാണ്. വെറുതെ അങ്ങ് ഊഹിക്കുകയല്ല, അതിനെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ തകർത്ത് അങ്ങനെ ഒരു ഈശ്വരനെ സമർത്ഥിച്ചു. അവരെ ചോദ്യം ചെയ്തത് ബൗദ്ധന്മാരാണ്. അവരെ തകർത്തിട്ട് എന്ത് ചെയ്തു? യുക്തി കൊണ്ട് തകർത്തിട്ട് അങ്ങനെ ഒരു ഈശ്വരനെ ഒരു ഉദയനാചാര്യനെയൊക്കെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് യുക്തികൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഈശ്വരനെ ഒരു സമർത്ഥിച്ച് ബൗദ്ധന്മാര് ആശയപരമായി അവരെ അവര് തകർത്തതെന്ന് തന്നെയാണെന്ന് പറയാം. കാരണം തകർത്തതെന്ന് പറയാൻ കാരണം ഇവരുടെ ആശയത്തിന് പിന്നീട് നിലനിൽപ്പുണ്ടാകും. ബൗദ്ധന്മാരുടെ ആശയങ്ങൾക്കൊന്നും പിന്നീട് പ്രചാരം കിട്ടിയില്ല. പ്രചാരം കിട്ടുക എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് പണ്ഡിതന്മാരുടെ ഇടയിൽ അംഗീകാരം ഉണ്ടാകുക, എന്നാലും ഒരു ആശയം നിലനിൽക്കത്തുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. സയൻസിൽ പല ആശയങ്ങളും വരും, പക്ഷെ ശാസ്ത്രജ്ഞന്മാരുടെ പൊതുസമ്മതി കിട്ടിയാലേ അതിന് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പോകും, ആരും അംഗീകരിക്കില്ല. അതുപോലെ തന്നെ പണ്ട് അപ്പൊ ഇത് ശാസ്ത്രജ്ഞന്മാരുടെ അംഗീകാരം കിട്ടിയത് ഈ താർക്കികന്മാരുടെ ഈ നിലപാടിനാണ്. അപ്പൊ അതിനൊരു സിദ്ധാന്തമായെടുത്ത താർക്കികന്മാരാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആശയം അവർക്ക് മാത്രമല്ല ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആശയം ഈ ആദിവാസികൾക്കും ഉണ്ടായിരുന്നു. വേദവും മറ്റും ഉണ്ടാക്കിയ ആദിവാസി ജനങ്ങൾക്കും ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. കാരണം അവര് നോക്കുമ്പോ എന്താണ് ഈ ഇതിനൊന്നും ഒരുത്തരവില്ല, ഇതൊക്കെ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഉത്തരവില്ലാത്തതുകൊണ്ട് അവരും കരുതി എന്താണ് ഇതിന്റെ പിന്നിൽ ഒരു ദൈവമെന്നല്ല അവരന്ന് വിളിച്ചത് ദേവനെന്നാണ്, ഒരു ദേവനുണ്ടായിരിക്കുന്നു. അപ്പൊ ഈ ആദിവാസികൾ പല ഗോത്രങ്ങളായിരുന്നു, പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗോത്രങ്ങളായിരുന്നു. അവരിങ്ങനെ പല ഭാഗത്തും സഞ്ചരിക്കുകയും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നവരാണ്, ഒരിടത്ത് സ്ഥിരം താമസിക്കുന്നവരാണ്. അപ്പൊ പല ഗോത്രങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും ലോകത്തെവിടെയായാലും ശരി, അത് എവിടെയൊക്കെ മനുഷ്യരുണ്ടായോ അവിടെയൊക്കെ ഇങ്ങനെ ചിന്തയുണ്ടായി. കാരണം പരിണാമശാസ്ത്രം പറയുന്നത് ഒരു 10-40 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യന്റെ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നുള്ള മനുഷ്യന്റെ ബ്രെയിനിൽ നിന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ലെന്നാണ്. 40 ലക്ഷം കൊല്ലം, 1000 ലക്ഷം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അന്നത്തെ ബ്രെയിൻ. പിന്നെ അതിന് പരിവർത്തനങ്ങൾ വന്നു വന്നില്ല എന്നുള്ളതല്ല, അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതല് അവനെന്ത് ചെയ്തു ആരാധിക്കാനും തുടങ്ങി. അവന് ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടില്ല, ഉത്തരം കിട്ടുമ്പോൾ അവൻ എന്ത് വിചാരിക്കും, ആ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് അവൻ വിചാരിക്കും. കാരണം എന്തുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് എന്തുണ്ടെന്ന് ഊഹിക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവിക്കുന്നു, ഒരു പിടിയും. അപ്പൊ പല ഗോത്രങ്ങളും പല ഭാഗങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാവരുടെ മനസ്സിലും ചോദ്യങ്ങൾ വരികയും എല്ലാവരും ഉത്തരം കണ്ടെത്തുകയും കിട്ടി. എല്ലാവർക്കും ഇപ്പൊ ദേവന്മാരുണ്ടായി, അങ്ങനെ പല ദേവന്മാരുണ്ടായി. ഓരോ ഗോത്രങ്ങളും ഓരോ ദേവനെ കണ്ടെത്തി. അത് ആയിരക്കണക്കിന് വർഷം അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അതിനെ കുറെ പരിഷ്കരിച്ചാണ് കാർക്കികന്മാരൊക്കെ വന്നിട്ട് അവിടെ ഈശ്വരനെ വളരെ വ്യക്തമായിട്ട് നിർവചിച്ച് അതിനൊരു നിർവചനമൊക്കെ ഉണ്ടാക്കി അവര് അങ്ങനെ ഒരു ഈശ്വരനെ പ്രതിഷ്ഠിച്ചത് ജഗത്തിന്റെ കാരണമായിട്ട്. ആ താർക്കികന്മാരെ ഊഹത്തിലൂടെ പ്രതിഷ്ഠിച്ച ആ ഈശ്വരനെയാണ് അദ്വൈതികൾ പരിഷ്കരിച്ചത്, പരിഷ്കരിച്ച് ഇവിടെ പറയുന്ന ബ്രഹ്മമാക്കി. ബ്രഹ്മെന്നുള്ള ശബ്ദമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ബ്രഹ്മത്തിന്റെ ഈ വ്യാഖ്യാനം അദ്വൈതിയുടെ അദ്വൈതിയുടെ സ്വന്തമാണ്. ശബ്ദം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഈശ്വരൻ എന്ന് പറയുന്ന ശബ്ദം നേരത്തെ ഉണ്ട്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്ന ശരിയായ നിർവചനമൊക്കെ ഉണ്ടാക്കിയെടുത്തത് തർക്കീയന്മാരാണ്. കാരണം അവർ ഒരുപാട് പേര് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വന്നു. അപ്പോൾ ആ എതിർപ്പുകളെ അതിജീവിക്കാൻ വേണ്ടി അവർ കൂടുതൽ ചിന്തിച്ചു. അപ്പോൾ അതിനൊരു വ്യക്തമായ രൂപം കൊടുത്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുരാണങ്ങളും അതും ഇതുമൊക്കെ വന്നിട്ട് ദൈവങ്ങൾക്ക് പല പല രൂപങ്ങൾ വരുന്നു, ഭക്തി പ്രസ്ഥാനം വരുന്നു, ആരാധനകൾ വരുന്നു. ഇതെല്ലാം ചരിത്രപരമായി പരിണമിച്ചു വന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ ചിന്തയുടെ പരിണാമമായിട്ട് വേണം ഇതിനേക്ക് മനസ്സിലാക്കാം. അല്ല, ഇത് പെട്ടെന്ന് അറിയുന്ന ഒരാൾ കണ്ടുപിടിച്ച ആറ്റം ബോംബ് കണ്ടുപിടിച്ചവരെ കണ്ടുപിടിച്ച ഒരു സാധനമൊന്നുമില്ല, പരിണമിച്ചുണ്ടായി ഒന്നും. മനുഷ്യൻ പരിണമിക്കുന്നതനുസരിച്ച് അവന്റെ ബുദ്ധിക്കും പരിണാമം വന്നു, അവന്റെ ബുദ്ധി പരിണമിക്കുന്നതനുസരിച്ച് അവന്റെ ചിന്തകൾക്ക് പരിണാമം വന്നു, ചിന്തകൾ പരിണമിക്കുന്നതനുസരിച്ച് അവന്റെ ആശയങ്ങൾക്ക് പരിണാമം വന്നു, ആ ആശയ പരിണാമം അനുസരിച്ച് അവന്റെ സിദ്ധാന്തങ്ങളും മാറി വന്നു. അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഒരു കാലത്ത് ദേവതാ സിദ്ധാന്തം വരുന്നു, അതാണ് കൂടുതലും വേദങ്ങളിൽ വന്നു. പിന്നെ ഈശ്വര സിദ്ധാന്തമായി, പിന്നെ അദ്വൈതി എന്ത് ചെയ്തു, ബ്രഹ്മസിദ്ധാന്തം വന്നു. ശബ്ദങ്ങളൊക്കെ നേരത്തെ ഉണ്ട്, ആശയങ്ങൾ പിൽക്കാലത്തുണ്ട്. താർക്കികന്മാർ തീർത്തും പറഞ്ഞു ഈ പ്രപഞ്ചം ഒരു കാര്യമാണ്, ഒരു അംശം, ഇതിനൊരു തുടക്കമുണ്ട്, അതിൽ അതിനായി തുടങ്ങിയാൽ ഈശ്വരൻ. അത് ബൈബിളിന്റെ കാലത്തായാലും ഖുർആന്റെ കാലത്തായാലും ഒക്കെ ഇതേ ചിന്താഗതി തന്നെ വന്നു. എല്ലായിടത്തും മനുഷ്യർ ഒരുപോലെ തന്നെ ചിന്തിച്ചു. പലമത സാരവും ഏകം എന്ന് പറയുന്ന ഈ അർത്ഥത്തിന് വളരെ യോജിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? ലോകത്തെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, എല്ലാവരും പ്രപഞ്ചത്തിന് ഒരു കാരണം അവർ കണ്ടെത്തി. ആ കാലത്ത് ദേവനെന്നോ ഈശ്വരനെന്നോ ദേവിയെന്നോ ഒക്കെ അവർ പേരിട്ട് വിളിച്ചു, ഭാഷയ്ക്കനുസരിച്ച് പേര് മാറി. ഇപ്പൊ ഈ മതവാദികൾക്ക് എന്താണ് ഒരു വാദമുണ്ട്, അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ഈ ആശയം മനുഷ്യനിലുണ്ടാകുന്ന ഇൻഡ്യൂഷനിലായിട്ടാണ്, എന്റെ പ്രത്യേകിച്ച് പുറമേ കാരണമൊന്നും വേണ്ട, അവന്റെ ഉള്ളിൽ തനിയെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ഈശ്വരൻ സത്യമാണ്, ഇൻഡ്യൂഷനിലായി ഉണ്ടാവുന്നുള്ളൂ. കാരണം ഈശ്വരൻ എന്ന് പറയുന്ന ഒന്ന് ഉള്ളതുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ ഇൻഡ്യൂഷനിലായി ഈശ്വരൻ വിചാരം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെളിപാടെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ തോന്നുന്നു അവന് മനസ്സ് ഈശ്വരനെന്ന്. അതായത് ഒരു കുട്ടിയെ മതവാദികൾ പറയുന്നതാണ്, കുട്ടിയെ നിങ്ങൾ ഈശ്വരനെ കുറിച്ചൊന്നും പഠിപ്പിക്കാതെ ഐസൊലേറ്റ് ചെയ്ത് മറ്റുള്ള അങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ മാറ്റം നിർത്തി വളർത്തിക്കൊണ്ടു വന്നാലും വളർന്നു കഴിയുമ്പോൾ അവനെന്ത് ചെയ്യും? ഈശ്വരനെ ഭജിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടെന്താണ്, എന്തുകൊണ്ട് അവൻ അങ്ങനെ ചിന്തിക്കുന്നു? കാരണം ഈശ്വരനൊരു സത്യമാണ്. ഈശ്വരൻ സത്യമായിട്ട് എന്ത് ചെയ്യും? അവന്റെ ഉള്ളിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആശയം കടന്നു വരും എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഇൻഡ്യൂഷനിലായി വരുമെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ്. എന്തുകൊണ്ട്? കാരണം ഒരുത്തനെ എവിടെ കൊണ്ട് വളർത്തിയാലും ശരി, എല്ലാത്തിൽ നിന്നും മാറ്റി വളർത്തിയാലും ശരി, അവനിൽ നിന്ന് എന്തിനു മാറ്റാൻ പറ്റില്ല? എന്താണ് മാറ്റാൻ പറ്റാത്ത? അവന്റെ ബുദ്ധിയെ ചിന്തകളെയൊന്നും മാറ്റാൻ പറ്റത്തില്ല, അവന്റെ ഉള്ളിനൊക്കെയാണ്. അവന് വളർന്നു വരുമ്പോൾ എന്താണ്, അവൻ ചിന്തിക്കും. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം കിട്ടത്തില്ല. ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവൻ കുറഞ്ഞ പക്ഷം ഒരു കുട്ടിച്ചാത്തനെങ്കിലും വാങ്ങിയായിരിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിക്കും, മഴ എന്തുകൊണ്ട് പെയ്യുന്നു അവനറിയില്ല. കാരണം അവന് ഒരു വിജ്ഞാനവുമായിട്ട് അവനെ ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? വേനൽ മഴ പെയ്യുന്ന ആരോണ്ട്? അവൻ ഈശ്വരനെന്ന് പേര് വിളിക്കത്തില്ല. ചിന്തയുടെ ഫലമാണ് തന്നെ. അതിനപ്പുറം ഒരു ഇൻഡ്യൂഷനായിട്ട് ആർക്കും ഒന്നും ഉണ്ടാവുന്നതല്ല. ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന പോലും എന്താണ്? നിരന്തരമായ ചിന്തയുടെ ഫലമായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ കൃത്യമായ കാരണം അറിയാൻ അയ്യാതെ നമ്മളതിനൊരു പ്രത്യേക ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു അറിവായി വയ്ക്കുന്നു എന്നേ ഉള്ളൂ. അതവന്റെ അത് അവനതുവരെ ആർജിച്ച അവന്റെ അറിവിന്റെ ഒരു ആകത്തുകയാണ് ഇൻഡ്യൂഷനായിട്ട്. മനുഷ്യനിങ്ങനെ പരിണമിച്ചു വന്നപ്പോൾ അവൻ വളർന്നു വന്നപ്പോൾ അവൻ ചിന്തിച്ചു കൂട്ടിയതിന്റെ ആകത്തുകയാണ് അവസാനം ഒരു വലിയ ബ്രഹ്മമായി എത്തിച്ചത്. അതിലും മെച്ചപ്പെട്ട ഒരു കാരണത്തെ അവന് കണ്ടെത്താനില്ല. അതുകൊണ്ട് അവനെവിടെ എത്തിച്ചേർന്നു? ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഈ ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു. ചിന്തയുടെ ഫലം തന്നെയാണ്, അല്ലാതെ ഒരു അബദ്ധമായി സംഭവിച്ചതൊന്നുമല്ല. ഈശ്വരൻ എന്ന് പറയുന്ന മനുഷ്യന് പറ്റിയ അബദ്ധമല്ല. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ പ്രയത്നിച്ചിട്ടുള്ളതുപോലെ, ചിന്തിച്ചിട്ടുള്ളതുപോലെ, തർക്ക വിതർക്കങ്ങൾ നടത്തിയിട്ടുള്ളത് പോലെ പഴയ കാലത്ത് വരെ ഒന്നിനു വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചിട്ടില്ല. നൂറുകണക്കിന് ബുദ്ധിമാന്മാർ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ഈ ഒരൊറ്റ വിഷയത്തെ പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു തന്നെ മനുഷ്യൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാശയത്തിൽ എത്തിച്ചേരുന്നു. പക്ഷെ അവിടെ അടിസ്ഥാനപരമായി അതോടൊപ്പം തന്നെ ഒന്നുകൂടെ ഉണ്ട്. എന്താണ് എന്താണ് ആ മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതി? മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതി, ഒരു പരിധിക്കപ്പുറം അവന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ആധുനിക ഭൗതികം തന്നെ അവര് ശ്രമിക്കുന്ന എന്തിനാണ്? നിരന്തരം പഠിക്കുക, കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ പ്രപഞ്ചം ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ്. പക്ഷെ അങ്ങനെ ഒരുപാട് പഠനവും അന്വേഷണവും ഗവേഷണവും ഒക്കെ നടത്തിയാലും ഒരു കുതിച്ചു ചാട്ടത്തിൽ പോയി പ്രപഞ്ചത്തിന്റെ കാരണത്തിൽ എത്തിച്ചേരാനൊന്നും പറ്റത്തില്ല. ഒറ്റയടിക്ക് എത്തിച്ചേരുക സാധിക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം അന്വേഷിച്ച് കണ്ടെത്തും തോറും അവൻ അറിയും തോറും അവനെന്ത് വേണ്ടി വരുന്നു, അറിയും തോറും അവന് സംഭവിക്കുന്നത് എന്താണ്? അവന്റെ അറിവെന്ന് പറയുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് അവന്റെ അറിവിനെ എപ്പോഴും അവന് തിരുത്തേണ്ടി വരും. ഏതെങ്കിലും അവർ അറിവിച്ചെന്ന് നിൽക്കത്തില്ല. എന്തുകൊണ്ട്? അന്വേഷണം തോന്നുകൊണ്ടേയിരിക്കും. തത്വചിന്തയെ സംബന്ധിച്ച് അങ്ങനെയാണ്. തത്വചിന്തകന്മാരെന്താ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സമാധാനം കണ്ടെത്തൽ. അപ്പോ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവരേതെങ്കിലും ഒന്നിനെ കണ്ടെത്തിയിട്ട് അതിനെ സ്വന്തമാക്കി അതിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നുവെച്ചാൽ അവർക്ക് അതിനപ്പുറം പോകണമെന്ന് താല്പര്യമില്ല. അവര് ഒരു ആശയത്തിൽ എത്തിച്ചേരുന്നു, അത് യുക്തി ക്ഷമമാണോ എന്ന് നോക്കുന്നു. യുക്തിയിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നതാണ് ശരി. യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ നടത്താം. ഇതാണ് ജഗത്തിന്റെ കാരണം. അവരെന്ത് ചെയ്യുന്നു? അപ്പോൾ ജഗത്തിന്റെ കാരണത്തിൽ ഒറ്റ കുതിച്ചു ചാട്ടത്തിൽ എത്തിച്ചേരുകയും ജഗത് കാരണമായിട്ട് അവരെന്ത് പറയുന്നു? ഈശ്വരൻ, ബ്രഹ്മം, അല്ലെങ്കിൽ ദേവന്മാർ, ദേവി, ഇതൊക്കെ പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. കാരണം അവർ നോക്കുന്ന എന്താണ്? നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് ഉപോത്ബലവുമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റുമെന്നല്ല, അതിന് സഹായിക്കുന്ന യുക്തികളുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ യുക്തികളുണ്ടെങ്കിൽ യുക്തിക്ക് സമാധാനം വന്നു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമായി. ശരി, ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു, ഈശ്വരനിൽ എത്തിച്ചേർന്നു. അറിവ് അവസാനമില്ലാതെ പോകുന്ന എന്തുകൊണ്ട്? അറിവ് ഒരിടത്തും ചെന്ന് മുട്ടി നിൽക്കാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? തെളിവുകൾ അന്വേഷിച്ചു പോകുന്നു. തെളിവുകൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ എന്തുവരും? പുതിയ പുതിയ തെളിവുകൾ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോ അറിവിനെ ഒരിടത്ത് അവസാനിപ്പിക്കാൻ പറ്റും. അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റവർക്ക് അങ്ങനെയല്ല, യുക്തി മതി. യുക്തി എന്ന് പറയുമ്പോൾ എന്തോരും പ്രബലമായൊരു യുക്തി വരുമ്പോൾ അവർ ഒരിടത്ത് എത്തിച്ച് ഇതാണ്. പിന്നെ അതിനെ സിദ്ധാന്തമായി സ്വീകരിക്കും. പിന്നെ അതിനെ ഒരിക്കലും വിടത്തില്ല. വിടേണ്ട ആവശ്യമില്ല. പറഞ്ഞു, നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു അങ്ങനെ. അതുകൊണ്ട് ആദ്യം ദേവന്മാരെന്നവരെ തീരുമാനിച്ചു, പിന്നെ ഈശ്വരന്മാരായി, പിന്നീട് ബ്രഹ്മത്തിലെത്തിച്ചേർന്നു. അപ്പൊ ബ്രഹ്മം കാരണവും ജഗത്ത് കാര്യവും അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. കാര്യത്വ കാര്യമായതുകൊണ്ട് ജഗത്ത് അസത്താണ്. അസത്തൊന്നും അനിത്യമെന്നും പറയുന്നതിന് വ്യത്യാസവും. അനിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു പോകുന്നു. അനിത്യമായ അസത്താവണമെന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് കാരണം അസത്ത് നശിക്കണമെന്നില്ല. അസത്തിന് നശിക്കണമെന്ന് നിർബന്ധം ഇല്ല. നശിച്ചില്ലെങ്കിലും അസത്താണ്. ഈ പ്രപഞ്ചം തന്നെ, ഈ പ്രപഞ്ചം തന്നെ എന്താണ്, നശിക്കുന്നില്ല. പക്ഷെ പ്രപഞ്ചം അസത്താണ്. ശങ്കരാചാര്യർ പറഞ്ഞു പ്രപഞ്ചം അസത്താണെന്ന്. പ്രപഞ്ചം നശിച്ചോ? നശിച്ചോ? പ്രപഞ്ചം നശിച്ചോന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. എന്താണ് പ്രപഞ്ചം അസത്താണെന്ന്? പ്രപഞ്ചം നശിച്ചോ? എന്താ സംശയം? ആ നശിച്ചെങ്കിൽ നമ്മളാരും കൂടെ കാണത്തില്ല, ഒന്നും കൂടെ കാണത്തില്ല. ശങ്കരാചാര്യരോടോ, ശങ്കരാചാര്യർ അസത്തെന്ന് പറഞ്ഞപ്പോ പ്രപഞ്ചം നശിച്ചെങ്കിൽ പിന്നെ ശങ്കരാചാര്യരും ഇല്ല, ശങ്കരാചാര്യരുടെ പുസ്തകങ്ങളും ഇല്ല, ശിഷ്യന്മാരും ഇല്ല, ലോകവും ഇല്ല, നമ്മളും ഇല്ല. അതൊരു മഹാവിഡ്ഢിത്തമായി തരുന്നത്. പ്രപഞ്ചം നശിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഡ്ഢിത്തമായി. അപ്പോ എന്താണ്, പ്രപഞ്ചം ഉണ്ട്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ. ശങ്കരാചാര്യ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് പ്രപഞ്ചം അസത്താണ്. ഗുരുവും പറയുന്നത് എന്താണ്, അസത്താണ്. എന്നാ പ്രപഞ്ചം നശിച്ചു എന്നല്ല. പിന്നെ എന്താണ് ആധുനിക ഭൗതികം പറയൂ. എന്താണ് ഒരു കാലഘട്ടത്തിൽ, ഒരു കാലം എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നാശം സംഭവിച്ചേക്കാം. പക്ഷെ അതൊരു ആത്യന്തിക നാശം അല്ല, അങ്ങനെ പറയാൻ പറ്റും. കാരണം നമുക്ക് നശിക്കാന്ന് പറയുന്നത് എന്താണ്, നമ്മളീ അറിയുന്ന ലോകമാണ്. മൾട്ടിവേഴ്സ് തിയറിയെ കുറിച്ചൊക്കെ പറയും, ഇതുപോലെ അനേകം പ്രപഞ്ചങ്ങളുണ്ടെന്ന്. പിന്നെ ബാക്കിയുള്ള പ്രപഞ്ചങ്ങളൊക്കെ നശിക്കുന്നോ ഉണ്ടോ, ഇതൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്കൊരു തീർത്തും നശിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി, നാശം, ഇതൊക്കെ എന്താണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ഇതുവരെയും പിടികൊടുക്കാത്തതും എന്തെങ്കിലും ഒരു കാലത്തിൽ പിടികൊടുക്കുമെന്ന് കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒരിക്കലും ഇതിന് ഇതിന്റെ എല്ലാം മനുഷ്യൻ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഇപ്പോ ഇല്ല. അനാദരനന്തോയം ലോകവ്യവഹാരം എവിടെ പറഞ്ഞിരിക്കുന്നു? കേട്ടിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിൽ പഠിച്ചതാ പലതവണ ഞാൻ രണ്ടോ മൂന്നോ ആവർത്തി ഇത് വായിച്ച അർത്ഥം പറഞ്ഞു. എന്ത് സാധനങ്ങളാ നിങ്ങള്! മൂന്ന് തവണ ഞാൻ വായിച്ചർത്ഥം പറഞ്ഞ, മൂന്ന് തവണ എന്നിട്ട് കേട്ടിട്ട് പോലും എവിടെ കേട്ട്, എന്ത് കേട്ട്? വരെ എവിടെ മോനെ, തടി എവിടെ അപ്പ, ഇങ്ങനെ ആയിപ്പോലും മഹാകഷ്ടമെന്ന് തന്നെ പറയുന്നു. മൂന്ന് തവണ ഞാൻ വായിച്ചിട്ട് വിശദീകരിച്ച, മൂന്ന് തവണ എന്നിട്ട് ആ വരി കേട്ടിട്ട് എവിടെ പിടിക്കുന്നു? നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ ചിന്തിക്കേണ്ട സമയമാണ്. എന്തിനാ ഇങ്ങനെ എന്ത് പറഞ്ഞു? എന്താ മനുഷ്യന്റെ ബുദ്ധിക്ക് അങ്ങനെ ഒതുങ്ങുന്ന ഒരു സാധനമൊന്നുമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന തോറി എപ്പോഴും അറിയാൻ ബാക്കി കിടക്കും. പ്രപഞ്ചം എന്ന് പറയുന്നത് കുറിച്ച് ശാസ്ത്രന്മാർക്ക് അറിയത്തില്ല. ഈ പോപ്പുലർ സയൻസിൽ അവിടെ ഇവിടെയൊക്കെ ചില പത്രങ്ങളൊക്കെ വരുന്ന ചില വാർത്തകൾ വായിച്ചിട്ട് നമ്മൾ നരേന്ദ്രമോദിയുടെയൊക്കെ വാർത്ത വായിക്കുമ്പോൾ വായിച്ചിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. പ്രപഞ്ചം നശിക്കുമെന്നൊന്നും പറയാൻ ശാസ്ത്രം വളർന്നിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനെ തന്നെ എന്താണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്, എന്നുവെച്ചാൽ നമ്മൾ അറിയുന്ന ഒരു പ്രപഞ്ചം. അതിന്റെ കാര്യങ്ങളിൽ തന്നെ മനുഷ്യനെ തീർപ്പാക്കാൻ കഴിയുന്നില്ല. പിന്നെ അറിയാത്ത പ്രപഞ്ചം വേറെ കിടക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം എന്ത് പറയാൻ, പ്രപഞ്ചവും. അപ്പൊ പ്രപഞ്ചം നശിക്കുമെന്നോ ഉണ്ടാവുമെന്നോ ഒന്നും മനുഷ്യന് തീർത്ത് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കേവലം മാത്തമെറ്റിക്കൽ മോഡലിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റി പ്രപഞ്ചം. അതിനപ്പുറം അതിനെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റി. ഏകദേശം 100 ലക്ഷം പ്രകാശ വർഷം വ്യാപിച്ച് ഡയമീറ്റർ ഉള്ള പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാനും പറ്റിയില്ല. അതിനപ്പുറമാണ് പിന്നിടക്കുന്നത്. ഇത് ഒബ്സർവബിൾ യൂണിവേഴ്സ്. നമുക്ക് അത് ഈ പറയുന്ന ഇതാണ് ഏത്, ഞാൻ പറഞ്ഞു മനസ്സിലായി, ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നതിനെ കുറിച്ച് മനുഷ്യന് പറയാൻ പറ്റും. ഒബ്സർവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കേവലം മാത്തമാറ്റിക്കൽ മോഡലുകളിലൂടെ മനുഷ്യന് നിരീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലാക്കുന്ന ഒരു പ്രപഞ്ചം, അതിന്റെ പിന്നിലുള്ള വെറും ചില കണക്കുകൂട്ടലുകളാണ്, മാത്തമാറ്റിക്സ് ആണ്. പ്രപഞ്ചം അതിന് നിൽക്കുന്നതല്ല. പ്രപഞ്ചം എന്ന് പറയുന്നു അതിന്റെ അപ്പുറമാണ് പ്രപഞ്ചം. അങ്ങനെയുള്ള പ്രപഞ്ചങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ത്, മൾട്ടിവേഴ്സ്. അതുപോലെയുള്ള പ്രപഞ്ചം എത്രയുണ്ട്? എണ്ണമറ്റ പ്രപഞ്ചമുണ്ടെന്നാണ് ഈ സയൻസ് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ നമുക്ക് ഇവരീ മാത്തമാറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ ഒരു നാശത്തെയാണ് ബിഗ് ക്രഞ്ച് എന്നൊക്കെ പറയുന്നത്. അതിന് പല തിയറികളുണ്ട്. ബിഗ് ക്രഞ്ച് ഒക്കെ എന്നൊക്കെ പറയുന്നത് അതൊന്നും പ്രപഞ്ചത്തിന്റെ അവസാനത്തെ വെച്ച് പറയുന്നതല്ല. മാത്തമാറ്റിക്കലായി ഒരു കാൽക്കുലേഷൻ നടത്തുന്നു, പറയുന്നു ആ ഇതാണ് പ്രപഞ്ചം. എന്നിട്ട് മറ്റൊരു കാൽക്കുലേഷനിൽ പറയുന്നു ഇതാണ് ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞ്. പ്രപഞ്ചത്തിന്റെ നാശത്തെ കുറിച്ച് അറിയാവുന്നൊന്നും അതിനർത്ഥമില്ല. കേവലം എന്താ ഉള്ളത്? ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അപ്പൊ ഇതിനെ കുറിച്ച് ശരിയായ ബോധമില്ലാത്ത റിപ്പോർട്ടർമാര്, സയൻസിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാത്ത റിപ്പോർട്ടർമാര് പത്രങ്ങളിൽ എഴുതി നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, പ്രപഞ്ചത്തിന് നാശമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന അബദ്ധം അങ്ങനെ. അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. കാരണം അത് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. കാരണം ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അത് വെറും കാൽക്കുലേഷൻ മാത്രമാണ്. ഈ പറയുന്ന മട്ടി യൂണിവേഴ്സ് എല്ലാം കാൽക്കുലേഷനാണ്. അത് പലതും എന്താണ്, വെറും തിയറ്റിക്കൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോ അത് നമ്മൾ ഈ ധരിക്കുന്ന പോലെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കോഴിമുട്ട പോലെ ഉടഞ്ഞില്ലാതാകുന്നത് അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല. അതൊക്കെ നമ്മുടെ തോന്നലാണ്. പിന്നെ നമുക്ക് പരമാവധി പറയാമെന്നുള്ള എന്താണ്? കുറച്ചുകൂടി പൂർണ്ണമായിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി പറയാമെന്നുള്ളത് സൂര്യൻ. അതിനകത്ത് നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും കൊണ്ട് ഒരു കാലഘട്ടത്തിൽ സൂര്യൻ നാശത്തിലേക്ക് പോകും. അങ്ങനെ പറയാം. ഭൂമി ഇതൊക്കെ അതും കാൽക്കുലേഷനിലൂടെ പറ്റും. അത് ഈ ഇതൊക്കെ മാത്തമെറ്റിക്സ് ആണ്. ഇതൊക്കെയാണ് കുറേയെങ്കിലും പ്രവചിക്കാൻ പറ്റും. അതിനപ്പുറം സൂര്യന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞെന്ന് വിചാരിച്ച് പ്രപഞ്ചത്തിന്റെ നാശം, പ്രപഞ്ചത്തെ കുറിച്ച് മനുഷ്യന് അറിവില്ലല്ലോ. എന്താണ് പിന്നെങ്ങനെയാ അതിന്റെ നാശത്തെ കുറിച്ചോ ഉത്പത്തിയെ കുറിച്ചോ ഒക്കെ പറയുന്നത്? പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ നാശത്തെക്കുറിച്ചും മനുഷ്യന് ഇന്നുവരെ ഒരു ധാരണയുണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ആധുനിക സയൻസ് പിന്നെ പഴയകാലത്ത് തത്വശാസ്ത്രത്തിൽ ഓരോന്നിങ്ങനെ പറയും. കാരണം അത് പറയുന്നൊക്കെ കേവല യുക്തികൾ കൊണ്ട് പറയുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നു. ശാസ്ത്രം പരമാവധി എന്താ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന്റെ ഹിസ്റ്ററി പഠിക്കുകയാണ്. സയൻസിന് അത്രയും വിട്ടു. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ചാണ് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. കാരണം ഉത്പത്തിയെ കുറിച്ച് പറയുന്നത് ഇനിഷ്യൽ സിംഗുലാരിറ്റി, അതെന്താണെന്ന് മനുഷ്യൻ അറിയില്ല. കാരണം അറിയാനൊരു വഴിയുള്ളൂ, എന്താണ്? കാൽക്കുലേഷൻ. പക്ഷെ ഈ ഇനിഷ്യൽ സിംഗുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നുവെച്ചാൽ അവിടെ അവൻ സീറോ ആണ്. അവന്റെ അവനെ കുറിച്ച് ഒരു ധാരണയില്ല ഇന്നുവരെയും. അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അവനെന്ത് ചെയ്യുന്നു? അങ്ങനെ അവന്റെ ഒരു അജ്ഞതയെ അംഗീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തെ കുറിച്ച് പഠിക്കുകയാണ്. പ്രകാശത്തിന്റെ വികാസത്തെ കുറിച്ച് പഠിക്കുകയാണ്. അല്ലാതെ പ്രപഞ്ച ഉത്പത്തി എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം ശാസ്ത്രത്തിൽ നിന്ന് വരെ വഴങ്ങിയിട്ടുള്ളത്. പ്രപഞ്ചം ഉത്പന്നമായി 10,000-ൽ 1 സെക്കൻഡ്, 10,000-ൽ 1 സെക്കൻഡിൽ പാർട്ടിക്കിൾസ് ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും എന്താണെന്ന് മനുഷ്യൻ അറിയത്തില്ല. ഊർജം എന്നൊക്കെ പറയും. എന്താണത്? ഒരു കാൽക്കുലേഷനോട് നടക്കില്ല. അതുകൊണ്ട് ഉത്പത്തി നാശം പ്രപഞ്ചത്തെ ഇത്രയും മനുഷ്യൻ വളർന്ന് ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്. ഒന്നും മനുഷ്യന് യാതൊരു ധാരണയില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ പണ്ട് ഈ ദേവനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള ഊഹാപോഹങ്ങളെ ധാരണ ഉണ്ടാകാനും വലിയ പ്രയാസമാണ്. പക്ഷെ പല ഹൈപ്പോത്തിസിസുകളുണ്ടാവും, അതൊക്കെയാണ് നമ്മൾ കേട്ടുവച്ചിരിക്കുന്നത്. അന്ന് പ്രപഞ്ച ഉത്പത്തി സംബന്ധിച്ചുള്ള തിയറികളല്ല, ഹൈപ്പോത്തിസിസുകളാണ്. എന്നാലും പഴയകാലത്ത് എന്ത് ചെയ്തു മനുഷ്യൻ? അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് അവൻ ചിന്തിച്ച് യുക്തിയിലൂടെ അവൻ പലതും സമ്മർദ്ദിച്ചെടുത്താണ് ഈ പറയുന്ന ദേവന്മാരും ഈശ്വരനും ബ്രഹ്മവും. അപ്പൊ അവനെന്ത് പറഞ്ഞു? ഈ പ്രപഞ്ചം ഒരു കാര്യമാണ് മൊത്തം. അത് പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ കുറിച്ചൊന്നും അവർക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പ്രപഞ്ചത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളേ ഉള്ളൂ. അന്നും പറയും അണ്ട കടാഹ കോടി എന്നൊക്കെ പറയും. അത് ഭാവനയാണ്, അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള ഭാവന. ഇന്നത് പറയുമ്പോൾ എന്താണ്? അത് കാൽക്കുലേഷനിലൂടെ പറയുന്നതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ട് വെറും ഭാവനയും പറഞ്ഞു അണ്ട കടാഹ കോടി എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സയന്റിഫിക് എന്ന് പറയുന്നത്, മറ്റേതിനെ ഫിലോസഫി ദർശനം എന്ന് പറയുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഭാവനയും ഊഹാപോഹങ്ങളും പറയുന്ന പോലെയുള്ള ഇതിലെ ഇൻഡ്യൂഷനുകളും ഒക്കെയുണ്ട്. അപ്പൊ അവിടെ കാരണത്തെയും കാര്യത്തെയും ഇവർ സമർത്ഥിക്കുക. പഴയ കാലത്ത് അങ്ങനെ അതിനുവേണ്ടി അവർ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് പ്രയത്നിച്ചു. അത് കുറച്ച് കാണാൻ പാടില്ല, അവിടെ അധ്വാനത്തെ കുറച്ച് കാണാൻ പാടില്ല. പിന്നെ അവര് അറിവിന്റെ അവസാനത്ത് എത്തിച്ചേർന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച് അത് അംഗീകരിക്കും, അതിനുള്ള സാധ്യതയില്ലെന്ന് പറയും. ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച് എന്തുകൊണ്ട്? ഇന്ന് മനുഷ്യൻ എപ്പോഴും അവന്റെ അറിവിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും, തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് തിരുത്താൻ വയ്യാത്ത ഒരു അറിവ് ഇന്ന് അംഗീകരിക്കില്ല. രണ്ടും തമ്മിലെ വ്യത്യാസം. മറ്റൊന്നാണ്, ഇപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു ശരി ബ്രഹ്മമാണ്, ഒരു കൂട്ടർ അത് ഉറപ്പിച്ചു ബ്രഹ്മമാണ്. പക്ഷെ അടുത്ത് വേറൊരു കൂട്ടർ വന്നിട്ട് പറയുന്നില്ലേ നിങ്ങളുടെ ബ്രഹ്മം ഒന്നും ശരിയല്ല, അത് അബദ്ധമാണ്, നിങ്ങളുടെ എല്ലാ യുക്തികളും അസംബന്ധമാണ്. അടുത്തൊരാചാര്യം വന്നിട്ട് പറയുന്നു ഇതിങ്ങനെയാ തത്വചിന്തയിൽ പോലും പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല ബ്രഹ്മം ഒന്ന് ശങ്കരാചാര്യ പറഞ്ഞു, പിന്നെ ഒന്ന് എല്ലാവരും അങ്ങ് അംഗീകരിച്ചിട്ട് രാമാനുജം വന്നിട്ട് എന്ത് പറഞ്ഞു, ശങ്കരാചാര്യ പറഞ്ഞതെല്ലാം അബദ്ധമാണ്. അപ്പൊ ബ്രഹ്മത്തെ എല്ലാവരും അംഗീകരിച്ചു, ബ്രഹ്മ എന്ന് പറയുന്ന വാക്കിനെ അംഗീകരിച്ചു, ശങ്കരാചാര്യ പറഞ്ഞ വ്യാഖ്യാനത്തെ അംഗീകരിച്ചു. അപ്പൊ അവിടെയും തിരുത്തൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ അംഗീകരിച്ചു ഞാൻ പറഞ്ഞാണ് ശരി, അവസാനത്ത് ശരി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു മറ്റൊരാളത് അംഗീകരിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ പറയും, കുട്ടികളെ തന്നെ അവർ വിളിക്കുന്നത് എന്താണ്, ഗുരു ഇങ്ങോട്ട് വന്നിട്ട് രാമാനുജനെയും ശങ്കരാചാര്യയും ഒക്കെ കൂടെ സമന്വയിപ്പിച്ചത്. അത് നിങ്ങൾ പഠിക്കുമെന്ന് മനസ്സിലാവും എന്താണ്, ഇവരെയൊന്നും ഒരിക്കലും സമന്വയിപ്പിക്കാൻ പറ്റില്ല. അവരെല്ലാം പരസ്പരം ബാളും കുന്തവും കുടച്ചക്രവുമായിട്ട് നിൽക്കുന്നവരാണ്. ബ്രഹ്മാ വിചാരിച്ചാൽ ഇവരെ സമന്വയിപ്പിക്കാൻ പറ്റില്ല, അവർ പരസ്പരം കഴുത്തറത്ത് കളയുന്നവരാണ്. പിന്നെ ഇങ്ങനെ ഇവരെ ഗുരു സമന്വയിപ്പിക്കുന്നു. ഈ പറയുന്നത് എന്താണ്, പ്രപഞ്ചം അസത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമാനുജൻ അംഗീകരിക്കും. രാമാനുജൻ സ്വന്തം ജീവൻ കളഞ്ഞു ആക്രമിക്കും ഇത് കേട്ടുകഴിഞ്ഞു, ഒരിക്കലും അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കാത്ത പലരും ഉണ്ട് നമ്മുടെ ദാർശനികം. ഈ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരേ ഒരാളെ അംഗീകരിക്കും, ആരും ശങ്കരാചാര്യ വേറെ ആരും അംഗീകരിക്കും. ശങ്കരാചാര്യ അംഗീകരിക്കും ഗുരു ഈ പറയുന്നത്, വേറെ ആരും അംഗീകരിക്കും. പിന്നെ ഇത്തരം നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും യാതൊരു ധാരണയും വിവരവുമില്ല. കുറെ പേര് പുസ്തകങ്ങൾ എഴുതി നിറച്ചതുകൊണ്ട് ഇത്തരം ആശയങ്ങളും ലോകത്ത് പ്രചരിക്കുന്നു എന്നുള്ളത് അതിനൊന്നും യാതൊരു കഴമ്പും. ശരി.